ശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാഗ്നികാംഭീഷണീം സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം പാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാഗേതി മൂർത്തിഭേദവിഭാവേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തി. ഇത്ഥം മഹാഭാഗ വിദ്യ യസ്സാമർഥ്യാദസ്യ വിദുഷ സുഹൃദദുഷ്കൃതേ സംസാര കാരണഭൂതേ വിധൂയേതേ തേജസ്യ സോർദ്ദുഷത്സു നിവിശേതേ ഇതി. പറഞ്ഞു, ഉപാസനെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഹൃത ദുഷ്കൃത ഹാനിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അർത്ഥവാദമാണ്. അതെങ്ങനെയാണ് സ്തുതിക്കുന്നത്? ഇത്ഥം മഹാഭാഗ വിദ്യ. ഈ വിദ്യ ഇത്രയും മഹത്താണ്. സാമർഥ്യ, ആ ഉപാസനയുടെ സാമർഥ്യം കൊണ്ട് വിദുഷ ഉപാസകന്റെ സുഹൃത ദുഷ്കൃതേ സംസാര കാരണഭൂതെ വിധൂയേതേ, ആ ഉപാസകന്റെ സുഹൃത ദുഷ്കൃതങ്ങൾ സംസാരത്തിന് കാരണമായിരിക്കുന്നത് നശിക്കുന്നു. തേജസ്യ സുഹൃദ് ദിഷത്സു വിനിശേതേ നിവിശേതേ, ആ സുഹൃത ദുഷ്കൃതങ്ങൾ ആ ഉപാസകന്റെ സുഹൃത്തുക്കളിലും ശത്രുക്കളിലും പ്രവേശിക്കുകയും ചെയ്യും എന്നിങ്ങനെ ഒരു സ്തുതിയാണ്. സ്തുതി എന്ന് പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ അർത്ഥം എടുക്കരുത്. എന്നാൽ ചില കാര്യങ്ങൾ കാണും. രാജാവിനെ സ്തുതിക്കുന്നു, അങ്ങ് ദേവേന്ദ്രനാണോ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനല്ല. പക്ഷെ ചില കാര്യങ്ങൾ കാണുമല്ലോ, ദേവേന്ദ്രൻ അസുരന്മാരെയൊക്കെ കൊല്ലുന്നയാളാണ്, യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്നയാളാണ്, നമ്മുടെ രാജാവും ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തുന്നയാളാണ്. ഇങ്ങനെയൊക്കെ ചില സമാനതകൾ കൊണ്ടാണ് സ്തുതിക്കുന്നത്. അതുപോലെ ഇവിടെയും എടുക്കണം, അല്ലാതിൻ്റെ അർത്ഥത്തെ അതുപോലെ എടുക്കണ്ട. സ്തുത്യർത്ഥേ ജാസ്മിൻ സങ്കീർത്തന ഹാനാന്തര ഭാവിത്തിന് ഉപായനസ്യ കൊജ് ശ്രുതത്വാദന്യത്രാപി ഹാന ശ്രുത ഉപായന അനുവൃത്തിയും മന്നേതേ സ്തുതി പ്രകർഷല. ആ സ്തുതിയുടെ പ്രകൃഷ്ടത എന്ന് പറയുന്നത്, ആ സ്തുതി ശരിക്കും ഒരു സ്തുതിയാണ്. എങ്ങനെ? ചില സ്ഥലങ്ങളിൽ ഹാനവും ഉപായനവും ഉണ്ട്. ഇവിടെ ഹാനം കൊണ്ട് ഉപായനമില്ല. ഇങ്ങനെ സ്തുതിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഗുണം വേണം. സ്തുതിക്കുന്നതിനും ഒരു മഹത്വം ഉണ്ടല്ലോ, അതിനുവേണ്ടി ഉപായനം പറയാത്തടത്ത് ഉപായനം കൂടെ സ്വീകരിക്കുക. സാറിനെ സ്തുതിക്കുമ്പോൾ എന്തും പറയാം, സ്തുതിച്ച് സ്തുതിക്കുന്ന കുറച്ച് അധികം കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. വീര ശൂര പരാക്രമിയാണെന്നൊക്കെ പറയുമ്പോൾ അത്രയൊന്നും വേണമെന്നില്ല, വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അതുപോലെ സ്തുതി പ്രകർഷം കുറച്ചുകൂടെയൊക്കെ കൂട്ടിച്ചേർക്കാം. അതിനൊരു അതിരില്ല, എത്ര വേണോ ആകാം. സ്തുത്യർത്ഥേ ജാസ്മിൻ സങ്കീർത്തനെ, സ്തുതിക്ക് വേണ്ടിയിട്ടുള്ള ഈ സങ്കീർത്തന അർത്ഥവാദത്തിൽ എന്നർത്ഥം. ഹാനാനന്തരഭാവിത്വനുപായനസ്യ ഒക്കൊച്ച് ശ്രുതത്വ, ഹാനാനന്തരമായി ഉപായനവും ചിലടത്ത് പറയുന്നത് കൊണ്ട് അന്യത്രാവി ഹാനശ്രുതോ, മറ്റ് സ്ഥലങ്ങളിലുള്ള ഹാന ശ്രുതിയിൽ എന്ന് വെച്ചാൽ ഹാനത്തെക്കുറിച്ച് പറയുന്ന ഏത് ഭാഗങ്ങളിൽ ഉപായനാനുവൃത്തിയും ഉപായനത്തെ കൂടി ഉപസംഹരിക്കുന്നു, അനുവർത്തി ഉപസംഹാരമാനുകൂടെ ഗ്രഹിക്കണം. എന്നിട്ട് ഈ സ്തുതി പ്രകർഷലാഭായ, സ്തുതിയുടെ പ്രകർഷതയ്ക്ക് വേണ്ടി പ്രസിദ്ധാച അർത്ഥവാദാന്തരാപേക്ഷ അർത്ഥവാദാന്തര പ്രവൃത്തി. ഒരർത്ഥവാദം വേറൊരർത്ഥവാദത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ളതിന് വേറെ ഉദാഹരണങ്ങളുണ്ട്. സാധാരണ വിധിവാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട മറ്റു വാക്യങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അത് മീമാംസകർ അംഗീകരിക്കുന്നതാണ്. ഇതുപോലെ അർത്ഥവാദ വാക്യങ്ങളും മറ്റർത്ഥവാദങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണം പറയുന്നു, പ്രസിദ്ധമായ അർത്ഥവാദാന്തര അപേക്ഷാർത്ഥവാദാന്തര മറ്റൊരർത്ഥവാദത്തെ ആശ്രയിച്ചൊരർത്ഥവാദം പ്രവർത്തിക്കുന്നുണ്ട്. ഏകവിംശോ വാ ഇതോ അസോ ആദിത്യ ഇച്ഛയോ ആദിഷ കഥം ഹേഹ ഏകവിംശ ആദിത്യസ്യ ഏകവിംശത ആദിത്യസ്യ വിധിയേത അനപേക്ഷ്യമാണ് അർത്ഥവാദാന്തരേ ദ്വാദശം മാസഃ പഞ്ചഋതവഃ ത്രയ ഇമേ ലോകാഃ അസൗ ആദിത്യ ഏകവിംശഃ ഇത്യേതസ്മിൻ. ഒരർത്ഥവാദം മറ്റൊരർത്ഥവാദത്തെ വിധിയെപ്പോലെ തന്നെ ആശ്രയിക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയണം. ഇവിടെയും പാപ പുണ്യ ഹാനി അർത്ഥവാദമാണ്, അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥവാദമാണ്. ഒരിടത്ത് ഒരർത്ഥവാദം, അതായത് ഹാനിയെക്കുറിച്ച് മാത്രം പറയുന്ന അർത്ഥവാദം, ഹാനി ഉപായനോ രണ്ട് പറയുന്ന അർത്ഥവാദത്തെ ആശ്രയിക്കുന്നു. ചാതുവ്യത്തിൽ ഇത് പറയുന്ന ഏകവിംശോ വായുതോ ഇതോ അസോ ആദിത്യ എന്ന് പറയുന്നത് ഉദ്ഗീത ഉപാസനയ്ക്ക് ശേഷം വരുന്ന സാമോ ഉപാസന, അവിടെ പറയുന്ന സാമഭക്തി എങ്ങനെയാണോ ഉദ്ഗീത ഭക്തിയെ ഉദ്ഗീതമായി ഉപാസിക്കുന്ന അതുപോലെ സാമഭക്തിയെ സാമമായി ഉപാസിക്കുന്നു, അതൊരു ഉപാസന. പല അക്ഷരങ്ങളെയാണ്, 21 അക്ഷരങ്ങൾ ചാന്ദോഗ്യത്തിൽ ഉപാസനാപ്രകടനത്തിൽ വരുന്ന ലോകം വളരെ വിചിത്രമായ ഉപാസനകളാണ്. അപ്പൊ അങ്ങനെ ഉപാസിക്കുന്നിടത്ത് പറഞ്ഞിരിക്കുന്നു ഏകവിംശോ വായുതോ അസോ ആദിത്യ. ഇവിടെ നിന്ന് 21-ാമത്തേതാണ് ആദിത്യം എന്ന് പറഞ്ഞു. 21-ാമത്തേതാണ് ആദിത്യം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ അത് വ്യക്തമല്ല. 21-ാമത്തെന്ന് പറഞ്ഞ 20 വരെ അപ്പോൾ എന്താന്നുള്ളൊരു ചോദ്യം വരും. അവിടെ അതിനൊന്ന് സമാനം പറയുന്നു. അടുത്ത് 22 അത് നാഗം ഉപാസന എത്തിച്ചേരുന്ന സ്ഥലം. ഖം എന്ന് പറഞ്ഞാൽ ഖം ജലം സുഖം. നഖം എന്തായി? അകം. അകം എന്ന് പറയുമ്പോ ദുഃഖം. ന അകം വീണ്ടും സുഖമായി. കം സുഖം, അകം ദുഃഖം, ന അകം. അത് അങ്ങനെ പറയുന്ന എന്താ? കമ്മെന്ന് പറഞ്ഞാൽ പോലെ ദുഃഖമൊന്നുമില്ലാത്ത പരമസുഖം. അതാണ് ഇവിടെയുള്ളതുപോലെയുള്ള സുഖമല്ല പരമസുഖം. നാഗം സ്വർഗം. ഇവിടെ സാമ ഉപാസകനും സ്വർഗത്തിൽ എത്തിച്ചേരാം എന്നാണ് പറയുന്നത്. ഇവിടെ അതിനു വേണ്ടിയിട്ട് പറയുന്നു, ആ 21-ാമത്തെ ആദിത്യനും അപ്പുറം എന്ന് പറയുന്നു. 21 സാമാക്ഷരങ്ങൾ അവിടെ പലതരത്തിലുള്ള സാമ ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ അതിനൊന്നും വലിയ പ്രസക്തിയില്ല. ഇവിടെ ഈ 21 എന്നുള്ള സംഖ്യ എങ്ങനെ മനസ്സിലാകും? ഇതൊരു സ്തുതിയാണ് ഈ പറയുന്നത്. ഇങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അവൻ നാഗത്തിൽ എത്തിച്ചേരും. ഇതുപോലെ വേറൊരു സ്തുതിയുണ്ട്. അതിൽ നിന്നാണ് ഈ 21 മനസ്സിലാക്കുന്നത്. കഥം ഹി ഏകവിശതി ആദിത്യസ്യ ഏകവിശത ആദിത്യസ്യ അവിധീയത. ഈ ഏകവിശത എന്ന് പറയുന്ന ആദിത്യന്റെ 21-ാം സ്ഥാനം എങ്ങനെ മനസ്സിലാക്കും? അനപേക്ഷ്യമാണേ അർത്ഥവാദാന്തരേ. മറ്റൊരു അർത്ഥവാദത്തെ ആശ്രയിക്കാതെ, ഇന്നൊരു അർത്ഥവാദത്തെ ആശ്രയിച്ചേ പറ്റും. നീ തുടർന്നു വരുന്നത് മുഴുവൻ ഇതുപോലെയുള്ള മീമാംസയുടെ, ഇതിലും കടുത്ത മീമാംസയുടെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കാൻ തന്നെ പ്രയാസമുള്ള ഭാഗങ്ങൾ, മനസ്സിലാക്കിയാൽ തന്നെ വിശേഷിച്ച് പ്രയോജനമില്ലാത്ത ഭാഗങ്ങൾ ഒക്കെയാണ്. എന്നുവെച്ചാൽ നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഇത് പ്രയോജനമുള്ള ആൾക്കാർ കൊണ്ടും ഉണ്ടായിരുന്നിരിക്കണം. കാരണം ഈ സാമ ഉപാസനയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് പ്രയോജനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് ഭാഷകാരൻ പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് സാമം ഉണ്ടെന്നും കൂടി അറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് കഥം ഹീഹ ഏകവിംശത്തി ആദിത്യ ഏകവിംശത ആദിത്യസ്യ വിധീയത അനപേക്ഷ്യമാണ് അർത്ഥവാദാന്തരി. അതിന് വേറൊരു അർത്ഥവാദത്തിൽ പോകണം. ഒരു ഭാഗത്തുള്ള മനസ്സിലാക്കണമെങ്കിൽ വേറൊരു ഭാഗത്ത് പോകണം. അവിടെ പറയുന്നുണ്ട് 21 എങ്ങനെയാണ് 21 ഒപ്പിച്ചെടുക്കുന്നത്. ദ്വാദശ മാസഹ പഞ്ച ഋതവഹ ത്രയ ഇമേ ലോകാഹ അസുവാദിത്യ ഏകവിംശ ഇത്യേതസ്മിൻ. അവിടെ അത് വ്യക്തമായി പറയുന്നു. ഇത് എവിടെ പറയുന്നു ഭാഷകാരനെ അറിയാവൂ. ദ്വാദശ മാസാഹ 12 മാസങ്ങൾ, പഞ്ച എടുത്തവഹ 5 ഋതുക്കൾ. ഋതുക്കൾക്ക് പല സംഖ്യകൾ പറയും. ഇവിടെ ഇപ്പോൾ 5 എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വലുതാക്കി ചെടുത്ത് ഏഴ് ഋതുക്കൾ പറയും, ചെടുത്ത് നാല് പറയും, ചെടുത്ത് അഞ്ച് പറയും. അത് പറയുന്നേ തെറ്റില്ല, കാലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ത്രയ ഇമേ ലോകാഹ ഭൂർഭുവസ്വ, മൂന്ന് ലോകങ്ങൾ ഏത് കൂട്ടി നോക്കിയാലും ഇരുപത്തൊന്ന് വരും. അതോ അസോ ആദിത്യം, ഇതും കൂടി ചേർക്കുമ്പോൾ ഇരുപത്തൊന്ന്. ഏകവിംശ, സംശയം ഉണ്ടെങ്കിൽ കൂട്ടി നോക്കും. ഏകവിംശമാണ്, ഇതിന്റെ അപ്പുറമാണ് നാഗം. ഇതെല്ലാം ഉപാസനയുടെ ഭാഗമാണ്, പക്ഷേ അവിടെ ഉപാസന പൂർണ്ണമാകണമെങ്കിൽ ഈ കണക്കുകളെല്ലാം കിട്ടണം. എന്നിട്ട് ഭാവന ചെയ്യണം, എന്നിട്ട് ആ നാഗം വരെ ഭാവന ചെയ്യണം. ഉപാസകന്റെ ഉപാസന വരുന്നതാണ് ഹരീങ്കാരം, പ്രതിഹാരം, ഇങ്ങനെയൊക്കെ കുറെ സംഗതികൾ പറയും അവിടെ. അതിന്റെ എല്ലാ അക്ഷരങ്ങളും കൂട്ടിച്ചേർത്ത് ഇരുപത്തൊന്നാക്കും. അപ്പൊ അങ്ങനെ ഭാവന ചെയ്ത സ്വർഗത്തിലെത്തിച്ചേരാവുന്ന. അപ്പൊ ഇവിടെ ഭാഷകാരൻ പറഞ്ഞത്, ഇവിടെയും ഒരർത്ഥവാദത്തെ മനസ്സിലാക്കുന്നതിന് വേറൊരർത്ഥവാദത്തെ ആശ്രയിക്കും. അതുപോലെ മറ്റൊരു സ്തുതിയാണ് ഈ പുണ്യ പാപഹാനി എന്ന് പറയുന്നത്. അത് ശരിക്കും മനസ്സിലാക്കാൻ വേറെ ഒന്നിനെ ആശ്രയിക്കുന്നു. ഇതിങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ പ്രധാനമായും ഇത് ചോദ്യം ചെയ്യുന്ന മീമാംസകരാണ്, എങ്ങനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റി, വേദത്തെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാമോ? അവരെ അവർക്കൂടി സമ്മതമായ രീതിയിൽ, അവർക്കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ വ്യാഖ്യാനിക്കണം. അതുകൊണ്ട് ഒരു ഉദാഹരണം കൂടെ പറയുന്നു. നമ്മളെ സംബന്ധിച്ച് ഒരു ഉദാഹരണം പോലും വേണ്ട, നമുക്ക് ബോധ്യപ്പെടുന്ന. അങ്ങനെ ഒരു സംസ്കാരം നമുക്കില്ല. തഥാ തൃഷ്ടുഭവ ഭവതഃ സേന്ദ്രിയത്വായ ഇത്യവുമാദി വാദേഷു ഇന്ദ്രിയം ഹി തൃഷ്ടുഭ ഇത്യവുമാദ്യ അർത്ഥവാദാന്തരാപേക്ഷ ദൃശ്യത്തെ. വേറൊരു വാസനയുണ്ട്, യജ്ഞത്തെ പുരുഷനായി ഭാവന ചെയ്യുക. യജ്ഞം ഒരു പുരുഷനാണ്, അതും ഒരു വാസനയാണ്. അപ്പൊ അവിടെ പറയുന്നു തൃഷ്ടുഭവസേന്ദ്രിയത്വായ. അപ്പോ യജ്ഞം പുരുഷനാകണമെങ്കിൽ പുരുഷനുള്ള അവയവങ്ങളെല്ലാം യജ്ഞത്തിനും വേണ്ടേ? അപ്പൊ യജ്ഞത്തിന്റെ കണ്ണെന്താണ്? യജ്ഞത്തെ പുരുഷനായി ഭാവന ചെയ്യുകയാണ്, അപ്പൊ യജ്ഞത്തിനും കണ്ണ് വേണം. പുരുഷനുള്ളതുപോലെ തന്നെ കണ്ണ് യജ്ഞത്തിനും വേണം. അത് പറഞ്ഞു തൃഷ്ടുഭവും. തൃഷ്ടുഭം എന്ന് പറയുന്നത് ഛന്ദസ്സാണ്, ഗായത്രി എല്ലാം പോലെയുള്ള അനുഷ്ഠു തൃഷ്ടു ബൃഹതി, ഒരുപാട് ഛന്ദസ്സുകളുണ്ട്, വൈദിക ഛന്ദസ്സ്. അതിൽ ഒന്നാണ് തൃഷ്ടു. തൃഷ്ടുഭവം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് തൃഷ്ടുഭുകളെ യജ്ഞത്തിന്റെ കണ്ണുകളായി എടുക്കുക, അപ്പോൾ അത് പുരുഷനാവും. ബോധസേന്ദ്രിയത്വായ, യജ്ഞത്തിൽ ഇന്ദ്രിയത്വം വരുന്നതിന് വേണ്ടി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ തിഷ്ടുഭൗ ഭവതഃ സേന്ദ്രിയത്വായ എന്ന് പറയുന്നു. അപ്പോൾ ഈ തിഷ്ടുഭും ഇന്ദ്രിയവുമായിട്ട് എന്താ ബന്ധം? തിഷ്ടുഭ ആണ് യജ്ഞത്തിൻ്റെ ഇന്ദ്രിയം എന്നെങ്ങനെ ഭാവന ചെയ്യാൻ പറ്റും? അതെങ്ങനെ ഇന്ദ്രിയമാകുന്നുവെന്ന് സംശയം വരും. അത് പരിഹരിക്കാനാണ് അടുത്ത് പറയുന്നത് ഇന്ദ്രിയം വൈ തൃഷ്ടുഭ. ഇന്ദ്രിയ തൃഷ്ടുഭം എന്ന് പറയുന്നത് ഇന്ദ്രിയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാം വേദം പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. തൃഷ്ടുഭം എന്ന് പറയുന്ന ഛന്ദസ് ഇന്ദ്രിയമാണെന്ന് പറഞ്ഞു, അപ്പൊ അത് ഇന്ദ്രിയമാണ്. ഉപാസന എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ തിരിച്ചൊന്നും ചിന്തിക്കരുത്. എങ്ങനെ വിധിച്ചിരിക്കുന്നു അത് അനുഷ്ഠിക്കുക. പിന്നെ പറയുന്നതിനൊരു കാരണമുണ്ട്. തൃഷ്ടുഭം എന്ന് പറയുന്നതിൽ പതിനൊന്ന് അക്ഷരമാണ്. ഏകാദശി ഇന്ദ്രിയങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ അത് യോജിക്കുന്നുമുണ്ട്. അപ്പോൾ അവിടെ തിഷ്ടുഭൂബോധസേന്ദ്രിയത്വായ എന്ന് പറയുന്നിടത്ത് എന്താണ് തിഷ്ടു എന്നുള്ള സംശയം ഉണ്ടാകുമ്പോൾ വേറെടുത്ത് പറയുന്നു ഇന്ദ്രിയം വൈ തിഷ്ടു, ഇന്ദ്രിയമാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഭാവന ചെയ്യുന്നു. ഇത്യവുമാദ്യ അർത്ഥവാദാന്തരാപേക്ഷ ദൃശ്യത, ഇവിടെയെല്ലാം ഒരർത്ഥവാദം വേറൊരർത്ഥവാദത്തെ അപേക്ഷിക്കുന്നു. ഭാഷകാരം വരുന്ന എന്റെ വ്യാഖ്യാനം ശരിയാണോ? ഉപായനം പറയാത്തിടത്തും ഉപായനത്തെ കൂടി സ്വീകരിക്കാം മറ്റർത്ഥവാദങ്ങളെ അപേക്ഷിച്ച്. പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ പറയുന്നു, ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അർത്ഥവാദങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണം അവിടെ നിന്നും അതിൻ്റെ വാച്യാർത്ഥങ്ങൾ എടുത്തു കളയരുത്. എന്നാൽ അതിൻ്റെ താല്പര്യത്തെ കണ്ടെത്തിയും വേണം. എങ്ങനെ? വിദ്യ സ്തുത്യർത്ഥത്വ അസ്യ ഉപായനവാദസ്യ കഥം അന്യതയെ സുഹൃതദുഷ്കൃതേ അന്യരുപേയേതേ ഇതിന അതീവ അഭിനിവേഷ്ടവ്യം. അപ്പൊ വേദത്തെ ശ്രവിച്ച് പിന്നെ അതിൻ്റെ അർത്ഥവിചാരം ചെയ്യണം. ഈ അർത്ഥവിചാരം ചെയ്യുമ്പോൾ പൂർവാചാര്യന്മാർ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം, അതങ്ങ് മനസ്സിലാക്കിയാൽ മതി, കൂടുതൽ തലപോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളതിൽ നിന്ന് ഒരുപാട് അകലെ നിൽക്കുകയാണ്. എന്തായാലും ഒരു 2500 വർഷമെങ്കിലും മുമ്പ് ഉണ്ടായതെന്നാണ് പൊതുവെ പറയുന്നത്. ചിലർ 5000 പറയുന്നു, ചിലർ 15000 പറയുന്നു. എന്തെന്ന് കൃത്യമായി നമുക്കറിയത്തില്ല. അത്രയും പഴക്കമുള്ള ഈ സാധനം ഇന്ന് നമ്മളെ അതിൽ നിന്ന് എത്രയോ അകന്നിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വ്യാഖ്യാനം ഇതിനൊക്കെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ശരിക്കും നമുക്കതുമായിട്ടൊരു കണക്ഷനും ഇല്ല, ബന്ധമില്ല, ഇല്ലാതെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇന്നത്തെ പുതിയ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ കണ്ടുപിടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വേദത്തിനകത്ത് സർവ്വ വിദ്യകളുമുണ്ട്, ഇപ്പോൾ പറയുന്ന വിദ്യകളും ഇനി വരാൻ പോകുന്ന വിദ്യകളും എന്നൊക്കെ പറയുന്നവരിതൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെയൊന്നും കഴിയത്തില്ല. വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് സ്തുത്യർത്ഥമാണ്. ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം വിദ്യാസ്തുത്യർത്ഥത്വച്ചാസ്യ ഉപായനവാദസ്യ, ഉപായന ശബ്ദം, ഉപായനത്തെക്കുറിച്ച് പറയുന്നത്, ഉപായനത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗം, അതാണ് ഉപായനവാദം. ശ്രുതി, ഉപായന ശ്രുതി എന്ന് അതെന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപാസന എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കഥം അന്യതീയെ സുഹൃത ദുഷ്കൃതെ അന്യരുപേയേതെയ്തിന്ന അതീവ അഭിനിവേഷ്ടവ്യം. ഒരാളുടെ സുഖദുഃഖങ്ങൾ വേറൊരാൾക്ക് എങ്ങനെ പോകും എന്ന് ചിന്തിച്ച് തല പുകയ്ക്കരുത് എന്നാണ് ഭാഷകാരം പറഞ്ഞത്. അത്തരം കാര്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. സ്തുതിയല്ലേ, അല്ല ഇനി അതിന് തല പുകയാതെ ഒരു സമാധാനം വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കും. ഒരാളുടെ സുഖദുഃഖങ്ങൾ വേറൊരാളിൽ പോകുന്നു എന്ന് പറഞ്ഞോ, ഫലത പ്രാപ്തി നേരിട്ടല്ല. ഫലത പ്രാപ്തി എന്ന് പറയുമ്പോൾ എന്തായാലും ഉപാസകനെ സ്തുതിക്കുന്നവരുണ്ടല്ലോ, നിന്ദിക്കുന്നവരും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ടാവും. സത്തുക്കളെ സ്തുതിക്കുന്നവരുണ്ടാവും, നിന്ദിക്കുന്നവരുണ്ടാവും. അപ്പൊ സ്തുതിക്കുന്നവന് സ്തുതി കൊണ്ട് പുണ്യം ഉണ്ടായിക്കോളും, നിന്ദിക്കുന്നവൻ അവന്റെ നിന്ദ കൊണ്ട് പാപവും ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ആ ഉപാസകനിലിരിക്കുന്ന പുണ്യപാപങ്ങൾ അവിടെ നിന്ന് ഇളകി മാറി മറ്റുള്ളവരിൽ ചെന്നിരിക്കുന്നു, അങ്ങനെ പറ്റില്ല. അമൂർത്തമായ പുണ്യപാപങ്ങൾക്ക് അങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല. പക്ഷികൾ പറന്നു പോകുന്ന പോലെയൊന്നും അതിന് പോകാൻ പറ്റത്തില്ല. അത് ആ ജീവനിൽ തന്നെ ഇരിക്കത്തുള്ളൂ. നശിച്ചാൽ നശിച്ചു, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് മനസ്സിന്തിക്കണ്ട. എന്നാൽ ചിലടത്ത് പോകുന്ന സംഗതികളൊക്കെ ഉണ്ട്, അത് പറയുന്നുണ്ട്. പുത്രൻ ശ്രാദ്ധകർമ്മം ചെയ്തു കഴിഞ്ഞ അത് പിതൃക്കൾക്ക് അവിടെ സംതൃപ്തി ഉണ്ടാവുന്നു. അതായത് പിതാവും മരിച്ചുപോയി, പിതൃലോകത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് പുത്രൻ ശ്രാദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത് പിതാവിന് ആനന്ദത്തെ ഉണ്ടാക്കും എന്നൊരു വിശ്വാസം. അത് ശ്രുതി പ്രമാണമനുസരിച്ചാണ് പറയുന്നു. ശ്രുതി അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരെല്ലാവരും അല്ല, ആര്യസമായികളൊന്നും ഒന്നും അംഗീകരിക്കുന്നില്ല അങ്ങനെ. അതൊക്കെ അവർ ഭേദഗതികൾ പറയുന്നുണ്ട്. എന്നാലും ഒരു കൂട്ടർ അങ്ങനെ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർ സന്തോഷിക്കും. അതുപോലെ തന്നെ പിതാവ് പുത്രകാമ്യഷ്ഠി ചെയ്തു കഴിഞ്ഞാൽ ജനിക്കുന്ന പുത്രന് ആ പുത്രന് ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാവും, സന്തോഷമെല്ലാം ഉണ്ടാവും. അത് പുത്രന് വേണ്ടിയിട്ടാണ് പുത്രകാമ്യഷ്ടി ചെയ്യുന്നത്. പുത്രികാമ്യഷ്ടി എന്ന് പറഞ്ഞൊരു ഇഷ്ടിയില്ല. അങ്ങനെ നിങ്ങൾ ഒരിടത്തും പോയി നോക്കേണ്ട കാര്യമില്ല. പുത്രിക്ക് സുഖം ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടല്ലാത്ത മനസ്മൃതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പുത്രിക്ക് ഉപനയനമോ വേദാധ്യയനമോ അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളോ ഒന്നും പാടില്ല എന്ന് പ്രത്യേകം വിധിച്ചിട്ടുണ്ട്. പിന്നെ പുത്രിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വിധിച്ചിട്ടുണ്ട്. പുത്രിയുടെ ജോലി പ്രസവിക്കുക, വീട്ടുകാര്യങ്ങൾ പിള്ളേരെല്ലാം വളർത്തുക, വീട്ടുകാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക, ഭർത്താവിനെ സേവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത് അവൾ പൂജ്യയാണ്. കാരണം പറയുന്നു, ഇതൊന്നും പുരുഷന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പുരുഷന് പ്രസവിക്കാൻ പറ്റത്തില്ലല്ലോ. ഭാവിയിൽ അതൊക്കെ ഉണ്ടാവും, പഴയ കാലമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കേട്ടിരിക്കുമെന്നാണ് സ്ത്രീയെ പൂജിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എന്തിന് പൂജിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തികളെല്ലാം സ്ത്രീ കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് അവൾ മാന്യയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്ത്രീക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മനുസ്മൃതി 9-ാം അധ്യായം വിശേഷിച്ചും വായിച്ചു നോക്കുക. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം വേറൊരാൾ അനുഭവിക്കേണ്ടി വരുന്നത്, സ്ത്രീ മദ്യപിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് നരകത്തിൽ പോകും, അത് മനുസ്മൃതിയുണ്ട്. ഏതെങ്കിലും കാരണവശാല് സ്ത്രീ മദ്യപിക്കുകയാണെങ്കിൽ എന്നുവെച്ചാൽ ഭാര്യ, ഭാര്യ മദ്യപിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് നരകത്തിപ്പോ. അവിടെ ഫാമിലി വിസ ഇല്ല. ഇനി ഭർത്താവ് മദ്യപിച്ചാലോ ഭാര്യ പോവോ? ഭാര്യക്കൊരു പ്രശ്നമില്ല. നോക്ക എത്ര സ്ത്രീയോട് എത്ര സൗജന്യമാണ് മനസ്സിൽ ചെയ്തിരിക്കുന്നത്, എത്ര കാരുണ്യമാണ് മനു എന്ന മഹർഷി സ്ത്രീയോട് കാണിച്ചിരിക്കുന്നത്. സ്ത്രീ മദ്യപിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് നരകത്തിൽ പോകും. ഭർത്താവ് മദ്യപിച്ചാലോ സ്ത്രീക്ക് യാതൊരു പ്രശ്നമില്ല. എന്നുവെച്ചാൽ ഭർത്താവിന് ഇഷ്ടം പോലെ മദ്യപിക്കാമെന്നാണ് എൻ്റെ അർത്ഥം. ഭാര്യയ്ക്ക് അത് പാടില്ല. അപ്പോൾ ഭാര്യ മദ്യപിക്കാനാണോ എന്നല്ല, എൻ്റെ നിയമങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് വേണ്ടാധീനങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അവിടെയും പറയുന്നുണ്ട്, ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മറ്റാൾ അനുഭവിക്കുന്നു. സ്ത്രീ മദ്യപിച്ചു കഴിഞ്ഞാൽ, ഭാര്യ മദ്യപിച്ചു കഴിഞ്ഞാൽ ഭർത്താവും നരകത്തിപ്പോ. ഇങ്ങനെയുള്ള സ്ഥലത്ത് പറയുന്നിടത്ത് ഇതുപോലെ മനസ്സിലാക്കും. അല്ല, പുണ്യപാപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നുള്ളതല്ല, നരകത്തിനും സ്വർഗത്തിനുമൊക്കെ കാര്യമായ പുണ്യപാപങ്ങൾ അവനവനിൽ ഉണ്ടാകുന്നു എന്നേ അർത്ഥം കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ന അതീവ അഭിനിവേഷ്ടവ്യം, അങ്ങനെ അതീവ താല്പര്യം നിങ്ങളതീ കാണിക്കണ്ട. ഏതിന്? ഒരാൾ ചെയ്യുന്ന പുണ്യപാപങ്ങൾ, ഒരാൾ സമ്പാദിക്കുന്ന പുണ്യപാപങ്ങൾ ഏതെങ്കിലും രീതിയിൽ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമോ എന്നുള്ള കാര്യം, അതിന് വലിയ ചിന്ത വേണ്ട. അതൊക്കെ അവനവന് തന്നെ ഇരിക്കും. പക്ഷെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരുവനിലും അതുപോലെയുള്ള പുണ്യഭാവങ്ങൾ ഉണ്ടാകാം. ഏത് തരത്തിലാണ്? പലതരത്തിലും ഉണ്ടാകാം. അല്ലാതെ പുണ്യഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം എന്നാണ്. അതാണ് ഫലദ സ്വീകാരം എന്ന് ഇവിടെ പറഞ്ഞത്. ഫലതപ്രാപ്തി എന്ന് പറയുന്നതാണ്, ഫലത്തിൽ അങ്ങനെ വരും. ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധികരണം എടുത്തത്. കാരണം ഇങ്ങനെ പുണ്യപാപങ്ങൾ പുണ്യം മിത്രങ്ങൾക്കും പാപശത്രുക്കൾക്കും പോകുന്നു എന്ന് പറയുന്നത് ധാരാളം കേട്ടിട്ടുണ്ട്, പറയാറുണ്ട്. പക്ഷെ ഇത് എങ്ങനെയെന്നുള്ളത് ഇവിടെ ഭാഷകാരം വിശദീകരിക്കും. ഇത് നേരിട്ട് സഞ്ചരിക്കുകയല്ല, ഫലത്തിൽ അത് പ്രാപ്തമാവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അധികരണം ചർച്ചയ്ക്കെടുത്തത് തന്നെ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനോടനുബന്ധിച്ച് വന്ന കാര്യങ്ങളാണ്. സിദ്ധാന്തം അതാണ്. ആ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഭാഷകാരം പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ആ സിദ്ധാന്തം അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പുണ്യപാപങ്ങളെല്ലാം ഇങ്ങനെ പറന്നു പോകുന്നു എന്നൊക്കെയുള്ള ധാരണ നമ്മുടെ മനസ്സിൽ വരും, ഇതില്ല എന്നാണ്. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അങ്ങനെ തന്നെ എടുക്കേണ്ട കാര്യമില്ല. ആ അർത്ഥത്തെ ഫലതപ്രാപ്തി എന്ന് എടുക്കാവൂ. അതുകൊണ്ട് കഥം അന്യതീയെ സുഹൃത ദുഷ്കൃതേ അന്യ രൂപേതൈതിനാതീവ അഭിനിവേഷ്ടം. അത് വ്യാഖ്യാനത്തിൽ ഫലതസ്വീകാര ഉപായനം ഭാഷയുടെ പ്രവേശം ഭാമതിയിൽ ഫലതപ്രാപ്തിയ സ്തുതി, ഇങ്ങനെയൊക്കെ എല്ലാ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യത്തിന്റെ വ്യാഖ്യാനമാണ്, ഈ വാക്യം ഇപ്പൊ പറഞ്ഞ വാക്യത്തിന് വ്യാഖ്യാനം കൊടുക്കുക. അതിന് ഈ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം അതിനകത്തുണ്ട്. യഥാപുത്രസ്യ ശ്രാദ്ധകർമ്മ പിതുഃ തൃപ്തിം യഥാച പിതുഃ വൈശ്വാനരേഷ്ടി പുത്രസ്യ നാര്യാസ്ത സുരാപാനം ഭർത്തൃ നരകം എല്ലാ അതിനകത്തുണ്ട്. അതിന് ഞാൻ പറഞ്ഞു ഫലപ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് നിന്ന് പുണ്യഭാവങ്ങൾ മറ്റിടത്ത് പോകുന്നില്ല, പക്ഷേ ഫലം അവിടെ കാണുന്നുണ്ട്. ഏത് പുണ്യത്തിന്റെ ഫലവും ഇവിടെ പറയുന്നു സേവകദ്വേഷണോ, സേവകന്മാർക്ക് പുണ്യത്തിന്റെ ഫലവും ശത്രുക്കൾക്ക് പാപത്തിന്റെ ഫലവും കാണുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ അവിടെ വന്നു എന്നുള്ളത് ഫലം പ്രാപ്തമായി അത്രയല്ല. അതെങ്ങനെ വന്നു അത് അവരുടെ പ്രവൃത്തി കൊണ്ടാണ്, അതിനനുസരിച്ച് അവരിലും പ്രവൃത്തി ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ഭാര്യ മദ്യപിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് എങ്ങനെ നരകത്തിൽ പോകും, അതെങ്ങനെ ഭർത്താവിന് നരകം കൊടുക്കുന്നത്? ഈ ഭർത്താവ് ഭാര്യ ഇടിക്കുകയും തൊഴുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലം കൊണ്ടാണ് നരകത്തിൽ പോകും. അപ്പോൾ അത് അവനവൻ്റെ പ്രവൃത്തി തന്നെയാണ്. എന്നുവെച്ചാൽ ഭാര്യ മദ്യപിച്ച് കാണുമ്പോൾ ഭർത്താവ് ഇടിക്കും, അപ്പോൾ പാപം ഉണ്ടാവും, അപ്പൊ നരകത്തിൽ പോകും. അപ്പൊ ഇടിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം, അല്ല നേരിട്ട് പോകാൻ വഴിയാണ്. വിചിത്രമായ സംഗതികളൊക്കെയാണ്. ഇനിയിവിടെ മറ്റൊരു വിഷയം ചർച്ച ചെയ്യുന്നത് ഉപായന ശബ്ദശേഷത്വ അതാ ഭാഗം. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട സിദ്ധാന്തം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെ കുറിച്ചൊന്നും പറയാൻ, ഇനി അതിന്റെ ഒരു ചെറിയ വ്യാഖ്യാനം പറയാം. ഉപായന ശബ്ദശേഷത്വാദിതി തു ശബ്ദശബ്ദം സമുച്ചാരയൻ സ്തുത്യർത്ഥതാമേവ ഹാനോ ഉപായന അനുവൃത്തിം സൂചയതി. ഭാഷകാരം പറയുന്നു ഉപായന ശബ്ദശേഷത്വ. അവിടെ ഉപായന ശേഷത്വം എന്ന് പറഞ്ഞാൽ മതി, ഉപായന ശബ്ദം എന്ന് പറഞ്ഞു. ശബ്ദശബ്ദ പ്രയോഗം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്ന ശബ്ദത്തെ പറഞ്ഞിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ട്? അത് ഈ സംഗതികളെല്ലാം അർത്ഥവാദം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഭാഷകാരൻ പറയുന്നത്. കാരണം ഇത് അർത്ഥവാദ ശ്രുതിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ശബ്ദം ഉപായനം എന്ന് മാത്രം പറയാതെ ശബ്ദം കൂടെ ചേർത്തതെന്നാണ് അടുത്ത് പറയുന്നത്. കാരണം ഉപായന ശബ്ദശേഷത്വാദിച്ചതു ശബ്ദശബ്ദം സമുച്ചാരയൻ. ശബ്ദം എന്ന് പറയുന്ന ശബ്ദത്തെ ഉച്ചരിക്കുന്നു ആര്? സൂത്രകാരൻ. സ്തുത്യർത്ഥം ഏവ ഹാനു ഉപായന അനുവൃത്തി. സ്തുത്യർത്ഥമായ സ്തുതിയുടെ അർത്ഥമായി ഉപായനത്തിന് ഉപായന അനുവൃത്തിയെ കാണിക്കുകയാണ്. സ്തുത്യർത്ഥമാണ്. ഉപായനം ഇല്ലാത്തിടത്തും ഉപായനം വരുന്നു എന്ന് പറയുന്നത് എന്താണ്? സ്തുതിയുടെ അർത്ഥമാണെന്ന് വെച്ചാൽ അത് അർത്ഥവാദത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അർത്ഥവാദത്തിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ശബ്ദം എന്ന് പറഞ്ഞത്. അല്ലാതെ ഇവിടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വരുന്നത് പോലെ ഒരു സ്ഥലത്ത് വരുന്ന ഗുണം മറ്റൊരു സ്ഥലത്തും ഉപസംഹരിക്കണമെന്ന് പറയുന്ന ആ യുക്തിയല്ല, അതിനെ ഗുണോപസംഹാരം എന്ന് പറയും. ഇവിടെ സ്തുത്യർത്ഥമാണ്, ഗുണോപസംഹാരമല്ല എന്നാണ്. അത് ഇതും തമ്മിൽ വ്യത്യാസം കാണിക്കണം. ഗുണോപസംഹാര ഉപേക്ഷായാം ഹി ഉപായനാർത്ഥസ്യവ ഹാനാനുവൃത്തിയും ബ്രൂയാത്. അല്ല, മറ്റ് സ്ഥലങ്ങളിലെ പോലെ ഉപസംഹാരം മാത്രമാണെങ്കിൽ ഇവിടെ ഉപായന ശേഷമൊന്നേ പറയത്തുള്ളൂ, ഉപായന ശബ്ദശേഷമൊന്ന് പറയത്തില്ല. ഓരോ ഭാഗത്ത് ഈ സൂക്ഷ്മമായി അർത്ഥത്തെ ചിന്തിച്ചിട്ട് ഭാഷകാരൻ പറയുന്നു. ഗുണോപസംഹാരപേക്ഷായ ഗുണോപസംഹാരമായിരുന്നുവെങ്കിൽ ഉപായന അർത്ഥശൈവ ഹാനാനുവൃത്തിയും കൂടുക. ഉപായന ശബ്ദമല്ല, ഉപായനമെന്ന് പറയുന്ന അർത്ഥത്തിന്റെ അനുവൃത്തിയായിരിക്കും വരുന്നത്. അപ്പോൾ ഹാനം വരുന്നിടത്ത് ഉപായനത്തിന്റെ ഉപസംഹാരം എന്നായിരിക്കും അർത്ഥം. ഇവിടെ അങ്ങനെയല്ല, ഹാനം വരുന്നിടത്ത് ഉപായനത്തെ ഗ്രഹിക്കണം, പക്ഷെ അത് അർത്ഥവാദത്തിൽ നിന്നാണ് എന്നാണ്. തസ്മാത് ഗുണോപസംഹാര വിചാര പ്രസംഗേന സ്തുത്യുപഹാര പ്രദർശനാർത്ഥവിദാസ്. അപ്പോൾ ഇവിടെ മുൻഭാഗങ്ങളിലെല്ലാം ഗുണോപസംഹാരം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്, പക്ഷെ ഇവിടെ അതല്ല, സ്തുത്യുപസംഹാരമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗുണോപസംഹാരം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് പറഞ്ഞ ഗുണങ്ങളെ മറ്റൊരിടത്തും കൊണ്ടുവരണം പറയുക. സ്തുത്യുപസംഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തുതിയിലൂടെ ആർത്ഥത്തെ മനസ്സിലാക്കുക. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. തസ്മാ ഗുണോപസംഹാര വിചാര പ്രസംഗേന സ്തുത്യുപസംഹാര പ്രദർശനാർത്ഥം ഇത് എന്ന് പറയുമ്പോൾ ഈ സൂത്രത്തിന്റെ അർത്ഥം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ വേറൊരു വിഷയം വരുന്നുണ്ട്. എന്താണോ കുശാഛന്ദസ്തുത്യുപഗാനവത്തദുക്തം, ഇത് ഏതുപോലെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നതിന്. ഭാഷകാരൻ ഇപ്പോൾ സാമാന്യമായ രീതി പറഞ്ഞു കഴിഞ്ഞു. ഇതിങ്ങനെയാണ്, സ്തുതി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സ്തുതി വേറെ സ്തുതി അപേക്ഷിക്കുന്നത്? ഗുണ ഉപസംഹാരം പോലെയല്ല സ്തുത്യർത്ഥ ഉപസംഹാരം എന്നെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷകാരൻ ഇങ്ങനെ ഒരർത്ഥം പറഞ്ഞതിൽ ആക്ഷേപം ഉന്നയിക്കും. കാരണം ഇത് വേദത്തെ വ്യാഖ്യാനിക്കല്ലേ, മീമാംസകർ ശരിയല്ല. എങ്ങനെ അർത്ഥം പറഞ്ഞാലും അവർ ആക്ഷേപം ഉന്നയിക്കും. അപ്പം ഭാഷകാരന്റെ അഭിപ്രായത്തിൽ അങ്ങനെ മീമാംസയിൽ മീമാംസ പൂർവമീമാംസ നിയമങ്ങളനുസരിച്ച് പൂർണ്ണമായും മീമാംസയെ ആശ്രയിച്ച് അതിന് വേറെ ലൗകിക യുക്തികളൊന്നുമില്ല. ഇവിടെയൊക്കെ ലൗകിക യുക്തിയെല്ലാം ഉണ്ട്, ഒന്നുമില്ല. ഒരു സമാധാനം നടത്തി പറയുന്നു, അത് പൂർവമീമാംസയിൽ നല്ല പരിചയമില്ലാത്തവരെ സംബന്ധിച്ച് അത് വളരെ ക്ലിഷ്ടമായും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായിരുന്നു. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറഞ്ഞതെന്നൊരു ചോദ്യം പിന്നും അവശേഷിക്കും. മനസ്സിലായോ? എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറഞ്ഞതെന്ന് നമ്മൾ ചോദിക്കും. അപ്പം മീമാംസയുടെ ഒരു പ്രത്യേകതയാണ്, പിടികിട്ടത്തില്ല എന്തൊക്കെയായി പറയുന്നത്. അങ്ങനെ പിടികിട്ടാത്ത ഒരു ഭാഗമാണത്. അതുകൊണ്ട് നമുക്ക് വലിയ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടാം. നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. വെറുതെ ഇന്ന ആൾക്കാരെ അല്ലാതെ തന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ്. പിന്നെ ഇതൊക്കെ പറഞ്ഞു ആൾക്കാരെ ഇന്നാ ബുദ്ധിമുട്ടിക്കുന്നത്. ശരി, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണെന്ന് ചിലരൊക്കെ പറയും, പക്ഷെ എന്ത് മനസ്സിലാക്കും എന്നുള്ളതാണ്. വെറുതെ ഞാനിവിടെ ഇരുന്ന് വേർത്ത് വ്യാഖ്യാനിച്ച് അവസാനം ഞാനൊരു വിഡ്ഢിയാകും. എന്താ അതിന്റെ കാര്യം എന്തോന്ന്, ഇങ്ങനെ അങ്ങനെ വരുന്ന ചില ക്ലിഷ്ടമായ ഭാഗങ്ങൾ വ്യാഖ്യാനിച്ച് കഷ്ടപ്പെട്ട് തൊണ്ടയിലെ വെള്ളവും പറ്റി അവസാനം നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായ ഭാഗങ്ങൾ പോലും പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുമ്പോൾ അറിയില്ല. പിന്നെ അത് അത്യന്ത ഉപയോഗമുള്ള ഒരു കാര്യമുണ്ട്. മീമാംസകർ മീമാംസയിലൊക്കെ പഠിച്ചവർക്കാണ് അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്, അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. കാര്യം മനസ്സിലായല്ലോ. അത്രയും താല്പര്യമുള്ളവർക്ക് വ്യാഖ്യാനങ്ങൾ നോക്കാം, മലയാളത്തിലും ഹിന്ദിയിലൊക്കെ ഉണ്ട്, വായിച്ചു നോക്കി അത് ആസ്വദിക്കുക. ശരിക്കും അടുത്തു വരുന്ന 20-ാമത്തെ അധികരണം 33-ാമത്തെ സൂത്രം. ഇവിടെയും അതിന്റെ ആ സിദ്ധാന്തം മാത്രമേ പറയത്തുള്ളൂ, അതിന്റെ ആവശ്യമുള്ളൂ. അക്ഷരധിയാന്തു അവിരോധ സാമാന്യ തദ്ഭാവാഭ്യാം ഔപസതവത്തതുക്തം. അതിൽ ഈ സിദ്ധാന്തഭാഗം കുറച്ചുണ്ടത് അറിഞ്ഞിരിക്കുന്നതാണ്. വാചസനേയകേ ശ്രൂയതേതദ്വൈ തദക്ഷരം ഗാർഗി ബ്രഹ്മണ അഭിവദന്തി അസ്തൂല അനണു അഹ്രസ്വ അദീർഘ അലോഹിത അസ്നേഹം അവർണം. ഇങ്ങനെ പോകും ഇത്യാദി. തഥാ ആധർവണേ ശ്രൂയത അഥ പരായ തദക്ഷരം അധിഗമ്യതേ യത്തത് അദ്രേശ്യം അഗ്രാഹ്യം അഗോത്രം അവർണം. ഇങ്ങനെ പോകും ഇത്യാദി. ഇത് രണ്ടും നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് വെച്ചുകൊണ്ട് ഭാഷകാരനിവിടെ ഒന്നുകൂടി വിചാരം ചെയ്യുകയാണ്. ബൃഹദാരണ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതദ്വൈ തദക്ഷരം ഇവിടെ ഗാർഗിയും യാജ്ഞവൽക്കനും തമ്മിലുള്ള സംവാദം. അങ്ങനെ ഗാർഗി യാജ്ഞവൽക്കനോട് ചോദിക്കുന്നു, ഇതിലോകത്തിന് മേളിൽ എന്താണ്, ഭൂമിക്ക് താഴെ എന്താണ്, വിദ്യാവാ പൃഥിവികളെല്ലാം ഓതപ്രോതമായിരിക്കുന്നത് ഏതിലാണ്, കൂടും പാവും പോലെ ചേർന്നിരിക്കുന്ന ഏതിലാണ്, ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ ഗാർഗി ചോദിക്കുമ്പോൾ അതിന് യാജ്ഞവൽക്കം പറയുന്ന മറുപടിയാണിത്. ഏതദ്വൈത്തത് അക്ഷരം ഗാർഗി ലയോ ഗാർഗി, അത് അക്ഷരമാണ്. ഈ അക്ഷരത്തിൽ അക്ഷരത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ദ്യാവാ പൃഥ്വികളെല്ലാം, ഈ പൃഥ്വിയും ദ്യലോകവും അതിനപ്പുറവും ഇപ്പുറവും ഉള്ള എല്ലാം ആ അക്ഷരത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. അക്ഷരം ബ്രഹ്മം. ബ്രാഹ്മണ അഭിവദന്തി, ഇക്കാര്യം ബ്രാഹ്മണർ പറയുന്നുണ്ട് എന്ന് പറയുന്നു. ഇവിടെയാണ് ഭാഷ്യകാരൻ എല്ലാവരോടും വലിയൊരു കൃപ കാണിച്ചത്. ഇവിടെ സാറിന് അങ്ങനെ കാണിക്കാറില്ല, പക്ഷെ ഇവിടെ കാണിച്ചു. എന്താ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ബ്രാഹ്മണ ബ്രഹ്മവിദ ബ്രഹ്മവിത്തുകൾ, ബ്രാഹ്മണ ശബ്ദത്തിന് ബ്രഹ്മവിത്ത് ബ്രഹ്മജ്ഞാനി എന്നൊരർത്ഥം ഇവിടെ പറഞ്ഞു. മറ്റുള്ള സ്ഥലത്തൊന്നും അങ്ങനെ പറയാറില്ല. എന്നും ബ്രഹ്മജ്ഞാനികൾ പറയുന്നു, ബ്രഹ്മത്തെ അറിയുന്നവർ പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഭാഷ്യകാരൻ അങ്ങനെ പറഞ്ഞാലും ഭാഷ്യകാരനെ സംബന്ധിച്ച് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. കാരണം ബ്രഹ്മജ്ഞാനം ബ്രാഹ്മണർക്ക് ഉണ്ടാകത്തുള്ളൂ, പറയാനും പറ്റൂ. മറ്റുള്ളവർക്കുണ്ടായാലും പുറത്ത് പറയാൻ പാടില്ലെന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്. കഷ്ടകാലത്തിന് ബ്രാഹ്മണനല്ലാതെ ആർക്കെങ്കിലും ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ അത് പുറത്തു പറയാൻ പാടില്ല എന്നും ഭാഷകാരൻ തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപദേശിക്കാൻ പാടില്ല, അറിയാൻ വേണം. ശൂദ്രനും ബ്രഹ്മജ്ഞാനത്തിന് സാധ്യതയുണ്ട്, അവിടെ സംഭവിക്കാം. പക്ഷേ എന്ന് വിചാരിച്ച് ബ്രഹ്മജ്ഞാനം ഉപദേശിക്കാൻ പാടില്ല. അപ്പൊ ബ്രഹ്മജ്ഞാനത്തെ എവിടെയെങ്കിലും പറയുന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ അത് ജാതിബ്രാഹ്മണം തന്നെ ആയിരിക്കണം എന്ന് ഭാഷകാരന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനി എന്നൂടെ പറഞ്ഞാലും ഭാഷകാരന്റെ സിദ്ധാന്തം അനുസരിച്ച് ദോഷമൊന്നുമില്ല, അവിടെ തന്നെ ഫലത്തിലെത്തിച്ചേരും. എന്നിരിക്കലും ഇവിടെ ഒരു സ്ഥലത്ത് അവിടെ ബ്രാഹ്മണൻ വർണ്ണി, ആ വർണ്ണത്തിലുള്ളവനെന്ന് എന്തായാലും പറഞ്ഞില്ല, നേരിട്ട് പറഞ്ഞില്ല. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അസ്തൂലം, അനണു, അഹ്രസ്വം, അദീർഘം, അലോഹിതം, അസ്നേഹം, ഇങ്ങനെയെല്ലാം അബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്നു. സ്ഥൂലമല്ല, അണുവല്ല, ഹ്രസ്വമല്ല, ദീർഘമല്ല, അത് വർണ്ണങ്ങളല്ല. അസ്നേഹം ഗുണങ്ങളെ നിഷേധിക്കുന്നു, അത് ദ്രവ്യത്തെ നിഷേധിച്ചു. ദ്രവ്യഗുണങ്ങളെല്ലാം അതിന് നിഷേധിക്കുന്നു. കാരണം ദ്യാവ പൃഥിവി, ദ്വിലോകം, പൃഥ്വി ലോകം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ദ്രവ്യ ഗുണങ്ങളെക്കുറിച്ചാണ്. അതിനെ നിഷേധിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല. എന്ന് പറഞ്ഞിട്ടവിടെ ബ്രഹ്മത്തെ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ മുണ്ടകത്തിൽ ധാതൃവണേ ശ്രീതി അധപ്പരാ ഏയാത്തദക്ഷരം അധിഗമ്യത്തെ, അവിടെ തുടങ്ങുന്നിടത്ത് തന്നെ അപരാവിദ്യയെക്കുറിച്ച് പറഞ്ഞു. അത് എർക്ക് ഏജസ് സാമ അഥർവ രൂപത്തിലുള്ള വേദങ്ങളും ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിസ് തുടങ്ങി സർവശാസ്ത്രങ്ങൾ, വേദങ്ങൾ ഉൾപ്പെടെയുള്ള സർവശാസ്ത്രങ്ങളും അപരാവിദ്യ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുന്നു അധപ്പരാ, പരാവിദ്യ എന്താണ്? ഏയാത്തത് അക്ഷരം അധിഗമ്യത, ഏതൊരു വിദ്യ ഉണ്ടാണോ, ഏതൊരു അറിവുണ്ടാണോ ആ അക്ഷരം അറിയപ്പെടുന്നത്, അതാണ് പരാവിദ്യ, ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നു. അങ്ങനെ രണ്ടിനെയും വേറെ വേറെ ഭാഷകാരനാണ് അവിടെ പറഞ്ഞത്. ശ്രുതി പറഞ്ഞു, ഭാഷകാരനാണ് ഇത് വ്യാഖ്യാനിച്ചു. അവിടെ വ്യാഖ്യാനത്തിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും പറഞ്ഞു. ഇപ്പൊ ഈ ഋഗ്യജുസ്സാമ അഥർവം എന്നെല്ലാം പറയുമ്പോൾ ഉപനിഷത്തുകളെല്ലാം അതിൽ വന്നില്ലേ? അപ്പൊ ഉപനിഷത്തിലെ വിദ്യയും അപരാവിദ്യയാകത്തില്ലേ? അപ്പൊ പിന്നെ എന്താ പരാവിദ്യ? അതിന് സമാധാനം അവിടെ പറഞ്ഞു. എന്താണ് ഋഗ്യജുസ്സാമ അഥർവം എന്ന് പറയുമ്പോൾ എല്ലാ വേദവും വന്നു, അത് പരാവിദ്യയാണെന്ന് പറയുമ്പോൾ അപരാവിദ്യ. പിന്നെ പരാവിദ്യ ഏതാ? ഉപനിഷത്തുകളും എല്ലാം എന്തായി? അപരാവിദ്യയായി. അതുകൊണ്ട് തന്നെ ചിലർ പറയുന്നുണ്ട് വേദത്തെ എല്ലാം ഉപേക്ഷിക്കണം, ഒന്നും പാടില്ല. കാരണം ഭാഷകാരം പറഞ്ഞത് അപരാവിദ്യയാണ്, അതിനൊന്നും കാര്യമില്ല എന്ന്. അപ്പം ഉപനിഷത്ത് ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ. അപ്പം പിന്നെ എന്താ അവിടെ പറഞ്ഞത്? ഭാഷ്യകാരൻ അത് വളരെ യുക്തിയുക്തമായി വ്യാഖ്യാനിച്ച് നമ്മളത് ചർച്ച ചെയ്തതാണ്. എന്താണ് അതാണ് അവിടെ പറഞ്ഞത്. വേദങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ അധ്യയനത്തിലൂടെ സ്വയത്തമാക്കുന്ന അക്ഷരഗ്രഹണം, അതിനാണ് അപരാവിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും നമ്മളത് പറയാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അത് അപരാവിദ്യയാണ്. നിങ്ങൾ വേദം അധ്യയനം ചെയ്യുന്നു, അതിൽ നിന്ന് അക്ഷരഗ്രഹണം ഉണ്ടാകുന്നു, അത് അപരാവിദ്യയാണ് എന്ന് പറയുമ്പോൾ രണ്ടുമുണ്ട്. അത് വേണ്ടെന്നർത്ഥമില്ല, വേദാധ്യയനം വേണ്ട എന്നല്ല, പക്ഷെ അത് മാത്രം പോരാ, അതാണ് ശ്രുതി പറയുന്നത്. നിങ്ങളിങ്ങനെ നീട്ടിയും കുറിക്കുകയും കുറുക്കെ വരിയിടുന്നത് പോലെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് മാത്രം പോരാ, അതിനും നല്ല പാട്ടുകൾ ഇപ്പൊ എത്രയുണ്ട്, നല്ല സൂപ്പർ യേശുദാസിന്റെ. അപ്പൊ അതിങ്ങനെ പാടുന്നതിന് മാത്രം പോരാ, എന്നാൽ അത് വേണ്ടെന്നല്ല, പാടുണ്ടെന്നുമല്ല പറയുന്നു, പാടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് പിന്നെ എന്തിനാ അതിനെ അപരാവിദ്യ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അത് അക്ഷരഗ്രഹണത്തിൽ അവസാനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അക്ഷരഗ്രഹണം വന്നാൽ അത് പോരാ. അതെന്തുകൊണ്ട് ഭാഷകാരൻ അങ്ങനെ പറഞ്ഞു? അത് പറയാൻ കാരണം വൈദികന്മാര് ഭാഷകാരനല്ല ശ്രുതി തന്നെ പറയുകയാണ് ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഈ വേദം അധ്യയനം ചെയ്യുകയും അതിൽ നിന്നുണ്ടാകേണ്ട വിദ്യയിൽ താല്പര്യമില്ലാത്തവരുമായി തീർന്നു. വിദ്യയ്ക്ക് അവർക്ക് താല്പര്യമില്ല. ഇത് ചൊല്ലിയാൽ മതി, ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ദക്ഷിണ കിട്ടും, പിന്നെ എന്തിനാ വിദ്യ? അത് ഇത് ചൊല്ലാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പൊ ഇത് അവകാശമില്ലാത്തവരിത് ചൊല്ലിക്കഴിയുമ്പോൾ അത്ഭുതത്തോടുകൂടി നോക്കിയിരിക്കും, ഇതെന്തായി പറയുന്നു. അപ്പോ ദക്ഷിണ പൂജ എല്ലാം ഈ ചൊല്ലുന്നവർക്ക് മാത്രം കിട്ടും. ഈ പഴയകാലത്ത് വേദം മറ്റുള്ളവർ പഠിക്കരുതെന്ന് പറഞ്ഞത് അവർക്ക് അറിവുണ്ടായി പോകുന്നുള്ളത് കൊണ്ടല്ല, പ്രധാനമായിട്ട് അങ്ങനെ ധരിച്ചുള്ള ഇത് പഠിക്കരുതെന്ന് പറഞ്ഞ് ഇത് പഠിച്ചാലുള്ള ബെനിഫിറ്റ് തനിക്ക് മാത്രമേ കിട്ടാവൂ, വേറൊരാൾക്കത് പോകരുത്. ഇത് മറ്റുള്ളവൻ പഠിച്ചു കഴിഞ്ഞാൽ അവനും കിട്ടും ദക്ഷിണ, അത് പാടില്ല. ദക്ഷിണ തനിക്ക് മാത്രമേ വരാവൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പ്രധാന കാരണം മറ്റുള്ളവർ പഠിക്കരുത് എന്ന്. ശരി, ഇനി പഠിക്കുന്നവനോ അവിടെ തന്നെ തീർക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ശബ്ദത്തിന് ഇത്തിരി പൗരുഷം കൂടിയിരിക്കും, നിങ്ങൾ ക്ഷമിച്ചു കളയണം, വേറെ വഴിയൊന്നുമില്ല, വേറെ വഴിയില്ല. ആയിരക്കണക്കിന് വർഷം മനുഷ്യനെ ദ്രോഹിച്ച ഒരു പരിപാടിയാണ് അത് പറയുമ്പോൾ എനിക്ക് സ്മൂത്താക്കി പറയാൻ പറ്റത്തില്ല. ആരെ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് പറയാനുള്ള ശബ്ദം എനിക്കില്ല, അതുകൊണ്ട് ഇത്തിരി പരുഷമായി തന്നെ പറയും. സൗകര്യമുള്ളവർ കേട്ടാൽ മതി. ആ ഒരു ഇത് ക്രൂരതയാണ്, മനുഷ്യ വംശത്തോട് ചെയ്ത ഏറ്റവും വലിയ ഹീനകൃത്യമാണ്, ക്രൂരതയാണ്. അപ്പൊ അവിടെ വേദ അധ്യയനം ചെയ്യുന്നവരും അർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നില്ല, വിദ്യയെ ശ്രദ്ധിക്കുന്നില്ല. അത് ഈ ശ്രുതി തന്നെ മനസ്സിലാക്കി, ശ്രുതി തന്നെ പറയും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ വേദം ചൊല്ലുന്നവരുടെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി വേറെ ആൾക്കാർ ഇങ്ങനെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞു. ഇതും വേറെ വൈദികന്മാർ പറഞ്ഞതാണ്. വിചാരിച്ച് വേദം മുഴുവൻ ആരൊക്കെ പറഞ്ഞു അവരൊക്കെയാണ് വൈദികന്മാരെന്ന് പറഞ്ഞു. വേദം പറഞ്ഞതിൽ ബ്രാഹ്മണനുണ്ട്, ക്ഷത്രിയനുണ്ട്, ആദിവാസിയുണ്ട്. നിങ്ങൾ ഇന്ന് ആദിവാസികളെന്ന് പറയുന്നവരും വേദം ചൊല്ലിയവരുണ്ട്. കപക്ഷൻ പറഞ്ഞല്ലോ, ഓ വേദം ചൊല്ലിവരെ സ്വാമി ആദിവാസി എന്ന് പറയുന്നു, കവശനാരായിരുന്നു. അവിടെ വൈദികന്മാർ തന്നെ പറയുന്നു കവശൻ ഒരു ആദിവാസിയായിരുന്നു. ആദിവാസിയുടെ വേദവും വേദത്തിന്റെ കൂട്ടത്തിലുണ്ട്. എല്ലാവരും ആദിവാസികളാണെങ്കിലും കവശനെ മാത്രം പറഞ്ഞു അവൻ ആദിവാസിയാണ്, അതുകൊണ്ട് അവൻ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു. വേദത്തിന്റെ ചരിത്രം അറിഞ്ഞിരിക്കുന്നു. അവന് പട്ടാളൻ എന്ന് തന്നെ പറയുന്നു, വനവാസി എന്ന് തന്നെ വേദത്തിൽ തന്നെ പറയുന്നു, അല്ല ഞാൻ പറയുന്നതല്ല. അങ്ങനെയുള്ളവർക്കും വേദം ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാ ഓരോ കാര്യങ്ങളും ഓർക്കുന്നു. എന്തുകൊണ്ട് അവനെ കൂട്ടത്തിൽ ചേർക്കുന്നില്ല? ഒരു കാരണേ പറയാനുള്ളൂ, എന്താണോ, ശൗചാചാര വിവർജിതനായിരുന്നു അവൻ. പക്ഷെ അവനും വേദം പറഞ്ഞല്ലോ, കാട്ടിൽ കടന്നുകൊണ്ടാണെങ്കിലും അവൻ പറഞ്ഞു വേദം. അതും വേദത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ്, അല്ല ആരും പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതെന്നാണ്. അങ്ങനെയുള്ളവരും ഉണ്ടായി. വേദം ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ത്രീയും വേദം പറഞ്ഞു. സ്ത്രീ പറഞ്ഞ വേദമാണല്ലോ. യാജ്ഞവൽക്കനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം സ്ത്രീ പറഞ്ഞ വേദമാണ്. അത് വേദം ചെല്ലുന്നവർ വേദമായിട്ട് അധ്യയനം ചെയ്യുന്നുണ്ടല്ലോ. ഗാർഗി പറഞ്ഞ വേദഭാഗങ്ങൾ, അങ്ങനെ സ്ത്രീ പറഞ്ഞ വേദഭാഗങ്ങൾ പിൽക്കാലത്ത് പറയുന്നു, മനുസ്മൃതി പറയുന്നു. സ്ത്രീ അത് അധ്യയനം ചെയ്യാൻ പാടില്ല. ചിലർ ചോദിക്കുമ്പോട്ടോ, സ്ത്രീ അങ്ങനെ അധ്യയനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പഴയ കാലമല്ലേ, വീണ്ടും ഇതൊക്കെ എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? ഞങ്ങൾ വളരെ സ്വസ്ഥരായിരിക്കുകയല്ലേ ഇതൊക്കെ കളഞ്ഞിട്ട്. ഇന്നും അത് പറയുന്നവരുണ്ട്. ഇന്നും വേദ അധ്യയനം ചെയ്യുന്നവരെല്ലാം അത് തന്നെ പറയുന്നത്, സ്ത്രീ ചൊല്ലാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും പറയേണ്ടി വരുന്നത്. അല്ല, ഈ പണികളെല്ലാം അല്ലാതെ നിർത്തിയെങ്കിൽ പിന്നെ നമ്മളിത് പറയത്തുമില്ല, പറയേണ്ട ആവശ്യമില്ല. ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാറാൻ വളരെ ചുരുക്കം പേരേ ഉള്ളൂ തയ്യാറായിട്ടുള്ളത്. ഭൂരിപക്ഷം പേരും അത് മാറാൻ തയ്യാറല്ല. സ്ത്രീ ചൊല്ലാൻ പാടില്ലെന്ന് തന്നെ പറയുന്നു. ചൊല്ലിയാൽ നരകത്തിപ്പു എന്നാണ്, പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പരാവിദ്യ അപരാവിദ്യ എന്ന് പറയുന്നതിൽ പിന്നെ പരാവിദ്യ എന്ന് എന്തിനെ പറയുന്നു? അതിലെ താല്പര്യത്തിന്, ജ്ഞാനത്തിന്. അതിൽ നിന്നുള്ള ജ്ഞാനത്തിന്. അതെ, പരാവിദ്യ എന്ന് പറയുന്നത് ഉപനിഷത്ത് ഭാഷകാരം പറയുന്നു അക്ഷരഗ്രഹണം, അക്ഷരരാശിയുടെ ഗ്രഹണം എന്നെടുക്കണം. അപരാവിദ്യ എല്ലാ വേദം വേദാധ്യയനത്തിലൂടെ ഉണ്ടാകുന്ന ശബ്ദജ്ഞാനം, അതിനാണ് യജുസ്സാമം എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്ന ഇങ്ങനെ ചൊല്ലുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അതാണ് പരാവിദ്യ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് നിങ്ങൾ ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കിയിട്ട് വരണം. അടുത്തവണ വരുമ്പോൾ പറഞ്ഞാൽ മതി.